ഒന്നും ഒരിക്കൽ പറഞ്ഞിട്ടുള്ളതാണ്. അച്ഛ ഷഷ്ടി സ്ഥാനേ യോഗ, ഇങ്ങനെ ചില സൂത്രങ്ങളുണ്ട്, പരിഭാഷാ സൂത്രങ്ങളാണ്. ചില സൂത്രങ്ങൾ വിധിസൂത്രങ്ങളിൽ എവിടെയെങ്കിലും ഷഷ്ടി പ്രയോഗിച്ചു കഴിഞ്ഞാൽ അവിടെ അത് അവിടെ സ്ഥാനി എന്ന് പറയുന്ന പദം അവിടെ വരും. എന്ന് വെച്ചാൽ അതിനെ പദോപസ്ഥിതി പക്ഷം എന്ന് പറയും. അത് സ്ഥാനിയാണെന്ന് നമ്മൾ മനസ്സിലാക്കണം. അതുപോലെ തന്നെ ഹ്രസ്വം, ദീർഘം, പൊളുത്തം തുടങ്ങിയ ശബ്ദങ്ങൾ ഏതെങ്കിലും സൂത്രത്തിൽ വിധിസൂത്രത്തിൽ ഉപയോഗിച്ചു കഴിഞ്ഞാൽ അവിടെ അച്ഛ എന്ന് പറയുന്ന ഒരു പദം വരും. സാധാരണ ഒരു പദം വരുന്നത് പൂർവത്തിൽ നിന്ന് അനുവർത്തിക്കുന്ന പദം അല്ലെങ്കിൽ വ്യാഖ്യാനിക്കുന്നു. ഇതൊന്നും കൂടാതെ തന്നെ പരിഭാഷ സൂത്രങ്ങൾ മുഖാന്തരം പദങ്ങൾ വരും. അങ്ങനെ വരുമ്പോൾ ഏതെങ്കിലും സൂത്രത്തിൽ വസ്തു ദീർഘം, പുളിതം തുടങ്ങിയ ശബ്ദങ്ങളിലൂടെ ഒരു വിധി വന്നു കഴിഞ്ഞാൽ ആ വിധി സൂത്രത്തിൽ അച്ഛ എന്ന് പറയുന്ന ഒരു പദം വരും. കാരണം പരിഭാഷാ സൂത്രം അച്ഛ എന്ന് പറയുന്ന പരിഭാഷാ സൂത്രം വർഷവും നമസ്സേ പ്രാതിപതിക. അവിടെ എന്താണ് അതിൻ്റെ വൃത്തി? എന്താണ് അതിൻ്റെ വൃത്തി? യേശു നമോസ്തുതേ പ്രാതിപദി യേശു എന്ന് പറയുന്നതിൻ്റെ വൃത്തി എന്താണ്? അജന്തസ്യ, അതായത് ആ സൂത്രത്തിൽ ഹ്രസ്വോ നമുസകി പ്രാതിപദീയസ്യ, അവിടെ അച്ചില്ല ആ സൂത്രത്തിൽ. പൂർവത്തിൽ നിന്ന് വരാനുമില്ല അച്ച്. എന്നാ വൃത്തിയിൽ എഴുതിയിരിക്കുന്ന അജന്തസ്യ എവിടുന്ന് അച്ച് വന്നു? അച്ഛസ്ച എന്ന് പറയുന്ന സൂത്രപ്രകാരം. കാരണം അവിടെ ഈ വിധിസൂത്രത്തിൽ ഹ്രസ്വ ശബ്ദം പ്രയോഗിച്ചു. ശബ്ദം പ്രയോഗിച്ചുകൊണ്ട് പരിഭാഷാ സൂത്രത്തിന്റെ നിയമം അനുസരിച്ച് അച്ഛ എന്ന് പറയുന്ന ശബ്ദം അവിടെ ഉപസ്ഥിതമായി എന്ന് വെച്ചാൽ വന്നു ചേർന്നു. അല്ലെങ്കിൽ അച്ഛ എന്ന് പറയുന്നത് അധ്യാഹരിച്ചു എന്നോ വന്നു ചേർന്നെന്നൊക്കെ പറയാം. അതാണ് പറഞ്ഞിരിക്കുന്നത്. അച്ഛ എന്ന് പറയുന്നത് അവിടെ ഉപസ്ഥിതമായി. മലയാളം പുസ്തകത്തിൽ അങ്ങനെ ഉണ്ടെന്നാണ് ഒരാളുടെ സംശയം. അതെല്ലായിടത്തും അങ്ങനെ മനസ്സിലാകും. ഷഷ്ടി നിർദ്ദേശിച്ചു കഴിഞ്ഞാൽ സ്ഥാനി എന്നുള്ള പദവും സ്ഥാനേ എന്ന് പറയുമല്ലോ, യുഗഹ സ്ഥാനേ എന്ന് വന്നില്ലേ? സ്ഥാനേ സ്ഥാനം എങ്ങനെ വന്നു? യുഗഹ സ്ഥാനേ എണീസ്യ. ഷഷ്ടി പറഞ്ഞതുകൊണ്ട് ഷഷ്ടി സ്ഥാന യോഗ എന്നുള്ളതനുസരിച്ച് അവിടെ സ്ഥാനം എന്ന് പറയുന്ന പദം ഉപസ്ഥിതമാണ്. അങ്ങനെ ഹ്രസ്വ ദീർഘപ്രദങ്ങൾ വന്നു കഴിഞ്ഞാൽ ആ ചഹ എന്ന് പറയുന്ന പദം അവിടെ ഉപസ്ഥിതമാകും. അങ്ങനെ പദം തന്നെ അവിടെ വരുന്നു എന്ന് പറയുന്നതിനാണ് പദ ഉപസ്ഥിതി പക്ഷം എന്ന് പറയുന്നത്. അതിന് പിന്നെ വേറെയും വ്യാഖ്യാനങ്ങളുണ്ട്. ഇവിടെ വൃത്രഹൻ എന്ന് പറയുന്ന ശബ്ദമാണ്. വൃത്രഹൻ വൃത്രഹൻ സു എന്നിരിക്കുമ്പോ അവിടെ ഹിൻഹൻ പൂഷ രമണാം സൂത്രം പറയുന്നു, ഇവയ്ക്ക് ഉപദാദീർഘം വന്നു കഴിഞ്ഞാൽ ശീല് മാത്രമേ വരത്തുള്ളൂ, വേറൊരിടത്തും വരത്തില്ല. ഫലത്തിൽ വൃത്രഹൻ സൂന്നിരിക്കുമ്പോ അവിടെ ശി പരത്തിലില്ല, അതുകൊണ്ട് ഉപദാദീർഘം വരില്ല എന്ന് നിഷേധിക്കുന്നു. അതാണ് ഇതി നിഷേധ പ്രാപ്തി സൗച്ച ഇന്നാദീന ബുദ്ധായ ദീർഘോ അസംബുദ്ധോ സൗ. അസംബുദ്ധിയായ സു വരമിരിക്കണമെങ്കിൽ ദീർഘം വരാമെന്ന് പറഞ്ഞു. അപ്പൊ വൃത്രഹൻ സൂരുന്നു, ഉദാദീർഘം വന്നു, സുലോപിച്ചു നലോപിച്ചു, ഹേ വൃത്രഹ ഹേ വൃത്രഹൻ. അടുത്ത് വൃത്രഹൻ പരത്തിൽ ഔ, വൃത്രഹൻ ഔ എന്നിരിക്കുമ്പോ ഇവിടെ ഹന്നിന്റെ നകാരത്തിന് നകാരം ഇരിക്കുന്ന സൂത്രമാണ്. വൃത്രഹൻത്ര ത്രായില് രേഖയുണ്ട്, പരത്തില് ഹന്നില് നകാരമുണ്ട്. രേഖത്തിന്റെ പരത്തിലിരിക്കുന്ന നകാരത്തിന് വ്യവധാനമുണ്ട് ഹകാരത്തിന്റെ. അവിടെ ഏത് സൂത്രപ്രകാരമാണ് നത്തും വരേണ്ടത്? കുപ്പാണ് വൈവി. പക്ഷെ ഇവിടെ വരുന്നില്ല, എന്തുകൊണ്ടാണ്? സമാന പദമല്ല, രണ്ട് പദമാണ്. വൃത്ര വേറെ ഹൻ, രണ്ടും കൂടെ സമാസം വന്നിരിക്കുകയാണ്. സമാസം വന്നു കഴിഞ്ഞാൽ അത് സമസ്ത പദം, ഒരു പദമാണ്. പക്ഷെ ഒരു സമാസത്തിൽ രണ്ട് ഘടകപദങ്ങളുണ്ട്. അപ്പൊ ഇത് വൃത്ര പൂർവപദത്തിലാണ് നിമിത്തം രേഖം. ഉത്തരപദം ഹൻ, അതിനാണ് നകാരം നത്വം വരേണ്ടത്. ഭിന്ന പദങ്ങളായിപ്പോയി. അങ്ങനെ ഭിന്ന പദങ്ങൾ വരുന്നിടത്ത് നത്വം വിധിക്കുന്ന സൂത്രമാണ് അടുത്തത്. ഏകാജുത്തരപദേ നഹ, ഏകാജുത്തരപദം യസ്യ തസ്മിൻ സമാസേ പൂർവപദസ്ഥാത് നിമിത്താത് പരസ്യ പ്രാതിപദികാന്ത വിഭക്തിസ്തസ്യ നസ്യനഃ. അപ്പോൾ ഇത് എവിടെയാണ് ഈ നഗാരത്തിനത്വം വരുന്നത്? മൂന്ന് സ്ഥലങ്ങളിൽ വരാം. ഒന്ന് പ്രാതിപദിക അന്തമായ നഗാരത്തിന് വരാം. ഇവിടെ പ്രാതിപദിക ഏതാണ്? വൃത്രഹൻ. അതിന്റെ അന്ത്യത്തിലിരിക്കുന്ന നഗാരത്തിന് നഗാരം വരാം, അതൊന്ന്. പ്രാതിപദിക അന്ത നഗാരത്തിന് നഗാരം വരാം. മറ്റൊന്ന് നുമ്മിലെ നഗാരത്തിനും നഗാരം വരാം. രണ്ടാമത്തെ അതിനിവിടെ ഉദാഹരണമില്ല. മൂന്ന് വിഭക്തിസ്തസ് വിഭക്തിയിലെ നഗാരത്തിനും നഗാരം വരാം, അതിനിവിടെ ഉദാഹരണമില്ല. അതൊക്കെ വരുമ്പോൾ നോക്കാം. ഇവിടെ ഇപ്പോൾ ഉദാഹരണം എന്താണ്? പ്രാതിപദികാന്തമായ നഗാരത്തിന് നഗാരം വരും. അത് എവിടെ എങ്ങനെ? അതിനുവേണ്ടി പറഞ്ഞു. ഏകാജുത്തരപദം യേസ്യ തസ്മിൻ സമാസേ പൂർവപദസ്ഥാത് നിമിത്താത് പരസ്യ പറയും. പൂർവപദസ്ഥം എന്ന് പറഞ്ഞാൽ പൂർവപദസ്ഥിതം, പൂർവപദത്തിൽ സ്ഥിതി ചെയ്യുന്നതായ നിമിത്തം. അതിന്റെ പരസ്യ എന്നുള്ള എന്നോട് അന്വയിക്കണം. അതിനോട് നസ്യ. ഇപ്പൊ പൂർവപദത്തിലെ പൂർവപദത്തിൽ സ്ഥിതി ചെയ്യുന്ന നിമിത്തത്തിന്റെ പരത്തിലുള്ള നകാരത്തിൽ നകാരം വിധിക്കുന്നു. ആ നകാരം പ്രാതിപദികത്തിന്റെ അന്ത്യത്തിലാകാം, നുമ്മെന്ന് പറയുന്ന ആഗമത്തിൻ്റെതാകാം, വിഭക്തിയുടേതും ആകാം. ഇപ്പൊ പൂർവപദത്തിൽ സ്ഥിതമായ നിമിത്തത്തിന്റെ പരത്തിൽ എന്ന് പറയുമ്പോൾ ഇവിടുത്തെ പൂർവപദ ഏതാണ്? പരത്ര. അതിലെ നിമിത്തം ഏതാണ്? രേഖം. ഇപ്പൊ പൂർവപദത്താ നിമിത്താത് പരസ്യ. പിന്നെ പൂർവപദം എന്ന് പറയുന്നോണ്ട് തന്നെ കിട്ടും നകാരം ഇരിക്കുന്ന ഉത്തരപദത്തിലായിരിക്കും. ഒരു സമാസത്തിന്റെ ചരമമായ അവസാനത്തെ പദത്തിനാണ് പറയുന്നത് ഉത്തരപദം. പൊതുവെ സമാസസ്യ ചരമ അവയവേ രൂഢ എന്ന് പറയും. ഉത്തരപദം എന്ന് പറയുന്നത് ഒരു സമാസത്തിന്റെ ചരമാവയം എന്ന് വെച്ചാൽ അന്തിമമായ ഭാഗം, അതിനാണ് പറയുന്നത്. അപ്പൊ ഇവിടെ പൂർവപദം എന്ന് പറയുമ്പം എന്താണ്? വൃത്രാണ്. അതില് പിന്നെ ഉത്തരപദത്തിൽ എല്ലായിടത്തും വരത്തില്ല, അതിനുവേണ്ടി ഇവിടെ പറയുന്നു ഏകാച്ച ഉത്തരപദം യസ്യ തസ്മിൻ സമാസേ. യസ്മിൻ സമാസേ തസ്മിൻ എന്നർത്ഥം ഏതൊരു സമാസത്തിലാണോ ഉത്തരപദം ഏകാച്ചായിരിക്കുന്നത്. ഏകാച്ച എന്ന് പറഞ്ഞാൽ ബഹുവ്രീ സമാസമാണ്. ഏക അച്ച് യസ്യ ഏതൊന്നിലാണോ ഒരച്ചുള്ളത് അത്. ഏകാച്ച എന്ന് പറയുന്നത് ബഹുവ്രീ സമാസത്തിൽ വരുമ്പം ഏകഹ അച്ച് യസ്യ. അത് കർമ്മധാര സമാസത്തിൽ വന്നാലോ ആ ഏക അസോ അച്ച് ഒന്ന് തന്നെ അച്ച് ഒരച്ച് എന്ന് വെച്ചപ്പോ ആ എന്ന് പറയുന്നത് കർമ്മധാര സമാസത്തിലാണെങ്കിൽ അത് ഏകാച്ചാണ്, ഒരേ ഒരച്ചെന്ന് പറയുന്നു. പക്ഷെ ഗൗറിയിലാണെങ്കിൽ അത് ഏകാച്ചല്ല. ഗൗറിയിൽ ഏകാച്ച എന്ന് പറഞ്ഞാൽ എന്താണ്? ഏക അച്ച് യസ്യ അൻ എന്ന് പറയുന്നു. അത് ഏകാച്ചാണ് ഗൗറിയിൽ. എന്തുകൊണ്ട്? അതിൽ ഒരച്ചേ ഉള്ളൂ, അന്നിൽ ഒരച്ചേ ഉള്ളൂ, ഏകാച്ച യസ്യ. ഇവിടെ അതാ പറയുന്നത് ഏകാച്ച് ഉള്ള ഉത്തരപദം. അപ്പൊ ഉത്തരപദത്തിൽ ഒരച്ചേ പാടുള്ളൂ. ഇവിടെ ഏതാണ്? ഹന്നതിൽ ഒരച്ചേ ഉള്ളൂ. അത് പിന്നെ എങ്ങനെയായിരിക്കണം? ഏകാചിത്ര വേശ്യ തസ്മിൻ സമാസ, അങ്ങനെയുള്ള സമാസം. ഉത്തരപദം ഏകാച്ചായ സമാസം. ഉത്തരപദം ഇവിടെ ഏതാണ്? അത് ഏകാച്ചാണ്. അങ്ങനെയുള്ള സമാസം ഇവിടെ ഏതാണ്? വൃത്രഹൻ. അതിൽ പൂർവപദസ്ഥാൻ നിമിത്താത്മരസ്യ. അങ്ങനെയുള്ള സമാസത്തിൽ പൂർവപദത്തിലെ നിമിത്തത്തിൽ നിന്നും പരമിരിക്കുന്ന പ്രാതിപാദികാന്തമായ നഗാരത്തിന് നഗാരം വരുന്നു. അപ്പൊ വൃത്രഹൻ എന്ന് പറയുന്നതിൽ പൂർവപദമായി വൃത്ര, ഉത്തരപദമായി ഹൻ, പൂർവപദത്തിലെ നിമിത്തമായി രേഖം, ഉത്തരപദത്തിൽ ഏകാചിത്തരപദമായി ഹൻ, അതിലെ നഗാരത്തിന് നഗാരമെന്നും വൃത്രഹണവും. വൃത്ര ഹണഹ അവിടെയും വരും. ഏകാചിത്രപദി അതുണ്ട്. ഇതിന്റെ പൂർവത്തിലുണ്ട് പ്രാതിപദികാന്തെന്നും വിഭക്തിഷിച്ച, ഇതിന്റെ തൊട്ട് മുമ്പിലത്തെ സൂത്രമാണ്. അതിങ്ങോട്ട് വരുന്നു. അതുപോലെ അട്ടുപ്പാം വായവിയും വരും. അങ്ങനെ അല്ലാതെ വരുന്നിടത്ത് പ്രത്യയം വിധിക്കുന്നുണ്ട്. വ്യവായം ഇല്ലാത്തിടത്തേക്ക് വേണ്ടി പ്രത്യയം വിധിക്കുന്നുണ്ട്. അവിടെ വ്യവായം വേണ്ട, അങ്ങനെയും വിധിക്കും. നത്വം വിധിക്കാൻ ഒരുപാട് സൂത്രങ്ങളുണ്ട്. അങ്ങനെ ആ അട്ടിലുള്ള ഹകാര ദേവതകളെ ഉണ്ട്. അട്ടിന്റെ വ്യവധാനം ഉണ്ടെന്ന്. അപ്പൊ അത് എഴുതിയിരിക്കുന്ന എങ്ങനെ? അട്ട് വ്യവധാനം എന്ന് തന്നെ എഴുതിയിരിക്കുന്നു. അട്ട് വ്യവധാനം അല്ലെങ്കിൽ പ്രിന്റിംഗ് മിസ്റ്റേക്ക് ആയിരിക്കും. അട്ട് വ്യവധാനം ശരിയെന്ന്, അട്ട് വ്യവധാനം എന്ന് വായിക്കുന്നത് മലയാള ലിപിയിൽ എഴുതിയിരിക്കുന്നു. അട്ട് വ്യവധാനം എന്ന് വെച്ചാൽ അട്ടുപ്പാമിനുവായ വി എന്ന് പറയുന്നത് ഇവിടെയൊക്കെ ഉണ്ട്. അട്ടില് പെട്ട ഇവിടെ ഏതാ ഉള്ളത്? ഹകാരം. എഴുതിയിരിക്കുന്നത് ശരി തന്നെ, വായിക്കുമ്പോൾ വ്യവധാനം. അതിന്റെ പറഞ്ഞത് അതിന് പ്രത്യേക സൂത്രമുണ്ട്. അപ്പൊ വൃത്രഹണവും വൃത്ര ഹണഹ ദ്വിതീയാഗമനത്തിൽ വൃത്ര വൃത്ര ദ്വിതീയാഗമനത്തില് വൃത്രഹൺ വന്നിരിക്കുമ്പോ വൃത്രഹണം ദ്വിതീയ ദിവനത്തിൽ വൃത്ര ഹണം. അവിടെ ഒന്നും മാറ്റമില്ല, പരത്തിലുള്ള കൂട്ടിച്ചേർത്ത മതി. വൃത്രഹൻ പരത്തിൽ ശ്വസം നിൽക്കുമ്പോൾ സൂത്രം വരും. അല്ലോകോ അനപ്രകാരം എന്ത് വരും? അന്നന്റെ ആകാരം ലോപിക്കുമ്പോ എന്തായി? വൃത്ര ഹ് ന വൃത്ര ഹ് ന അസന്നിരിക്കുന്നു. പറയുന്നു ഹോ ഹന്തേർ ഞനന്നേഷു നിത്യ നീതി പ്രത്യേ നകാരേച പരേ ഹന്തേർ ഹകാരസ്യ ഉത്തും. അപ്പൊ ഇത് ഹന്നിന്റെ ഹകാരത്തിന് കുത്തും വിധിക്കുകയാണ് നേരിട്ട്. ഹകാരത്തിന് കുത്തും വിധിച്ച ഏ സൂത്രം വരും അവിടെ? അതിനാ സ്ഥാന അന്തരതമ വരും. സ്ഥാന അന്തരതമ പ്രകാരം മന്ത്രി ഹകാരത്തിന് ഏത് വരും? ഖ. എങ്ങനെ? ബാഹ്യപ്രയത്നം നോക്കണം. ബാഹ്യപ്രയത്നം അനുസരിച്ച് ഹകാരത്തിന് ഖ വരും. അത് നോക്കാറൊന്നുമില്ല. വിധിച്ചു കഴിഞ്ഞാൽ ഒരു വർഗത്തെ കൂ എന്ന് പറഞ്ഞാൽ എന്താണ്? അവർക്ക് തിരിച്ച വർഗചതുർത്ഥം തന്നെ വരും. എല്ലാ ഏത് വർഗത്തിനാണോ വിധിക്കുന്ന ആ വർഗത്തിന്റെ ചതുർത്ഥം വരും. അപ്പൊ ഹാക്ക് കവർഗത്തെ വിധിച്ചു കഴിഞ്ഞാൽ ഏത് വരും? അത് അതിന്റെ നിയമങ്ങളെ അറിയാൻ വേണ്ടിയിട്ട് ബാഹ്യപ്രയത്നത്തിൽ ഏതൊക്കെയെന്ന് നോക്കി കണ്ടുപിടിക്കണം. എളുപ്പത്തിൽ മനസ്സിലാക്കുകയാണെങ്കിൽ ഹകാരത്തിന് വർഗചതുർത്ഥം ഖകാരം വരും. അപ്പൊ അത് എവിടെയാ വരുന്ന? ആദ്യം പറയുന്നു ഹന്തേഹേ ഹോ എന്നാണ്. ഹൻ ധാതു, ഹനു ധാതുവിനെയാണ് ഹന്തി എന്ന് പറയുന്നത്. സ്തിപ്പവ് ധാതു നിർദ്ദേശിച്ചു, സ്തിപ്പ് വെച്ച് ധാതുവിനെ നിർദ്ദേശിച്ചിരിക്കുന്നതാണ്. ഹന്താദിക്ക് ഹോ ഹന്നിന്റെ ഹകാരത്തിനാണ് എന്ത് വരുന്നത്? ഇവിടെ കുത്തും വരുന്നു. പൂർവ്വത്തിൽ നിന്ന് കുത്തും ഇങ്ങോട്ട് വരുന്നുണ്ട്. എപ്പോ? നിതി നിതി പ്രത്യേ, അതായത് സൂത്രത്തിൽ ഞനി എന്നാണ്. ഞ ച ണ ച ദ്വന്ദ്വ സമാസം ചെയ്തു കഴിഞ്ഞാൽ ഞണവും എന്ന് വരും. ഞണവ് ഞകാരവും ണകാരവും. പിന്നെ ഒന്നുകൂടെ അവിടെ ഉണ്ട്, അത് പ്രത്യേകമാണ്. ഞണ് വേറെ നകാരം എന്റെ നായാണ്. അതുകൊണ്ടാണ് പറഞ്ഞിരിക്കുന്നത് നിത്യ നിതി പ്രത്യേ. അതില് ഞണിത്തം ആണോ? ഞ ച ണ ത ഞ്ഞവു ഇത് യസ്യ, അങ്ങനെ നകാരവും ണകാരവും ഞ്ഞവും, അത് ഇത്തായിരിക്കുന്ന ഏതിനാണോ അത് ഞണിത്. ഞണിത് ച ന ഞണിത് ന, മനസ്സിലായല്ലോ. ഞകാരവും ണകാരവും ഇത്തായിരിക്കുന്നതാണ് എന്ത്? ഞണിത്. അത് പ്രത്യേകം എടുക്കണം. അപ്പോ ഇവിടെ പറയും ഞിതി ണിതി പ്രത്യേ, ഞത്തും ണിത്തുമായിട്ടുള്ള പ്രത്യയം പരമിരിക്കുമ്പോൾ, പിന്നെ നകാരയത്തെ പറയും നകാരം പരമിരിക്കുമ്പോഴും അത് വേറെയാണ്. ഞത്തും ണിത്തുമായിട്ടുള്ള പ്രത്യയം പരമിരിക്കുമ്പോഴും നകാരം പരമരിക്കുമ്പോഴും ഹന്ദർ ഹകാരസ്യ കുത്തും, ഹനു ധാതുവിന്റെ ഹകാരത്തിന് കുത്തും വരും. ഇവിടെ ഹനു ധാതുവില് അല്ലോപ അനവപ്രകാരം അകാരം ലഭിച്ചു പോയപ്പോ ഹായുടെ പരത്തിലിരിക്കുന്ന എന്താണ്? നകാരം. ഇവിടെ ഞിത്തോ ണിത്തോ നോക്കേണ്ട കാര്യമില്ല, ഇവിടെ എന്താണ് ഇരിക്കുന്നത്? നകാരം. ഞെത്തി എണിതി പ്രത്യേക അതിന് ഉദാഹരണം ഇനി വരും നമുക്ക്, അവിടെ നോക്കിയാൽ മതി. ഇവിടെ ഇപ്പൊ നോക്കേണ്ട എന്താണ്? നകാരം പരമിരിക്കുമ്പോ. ഇവിടെ എന്തുകൊണ്ട് നകാരം പരത്തിൽ വന്നോ? അല്ലോപനോപിച്ചു. അപ്പൊ നകാരം പരമരിച്ചു കഴിഞ്ഞാൽ പൂർവ്വത്തിലെ ഹകാരത്തിന് കുത്തും വരും എന്ന് പറഞ്ഞാൽ വർഗ ചതുർത്ഥം വരുമ്പോ എന്തായി? ഹകാരം വന്നിട്ട് വൃത്രഘ്ന പരത്തിൽ എന്താണ്? ശസ്വൃത്രഘ്ന. ഇവിടെ ഏകാചിത്രപദ എണ്ണപ്രകാരം നത്തും വരുമോ? അന്തുവരാത്ത അല്ലോപാനപ്രകാരം ആകാരം ലോപിച്ചുപോയി. ഏകാച്ചുണ്ടോ അത്തരത്തില്? ഏകാച്ചുണ്ടായാലും എന്തൊരു നകാരത്തിന് അത്തും വരും. ഇവിടെ ഏകാച്ചുണ്ടോ? ഇല്ല. വൃത്രഘ്നഹ വൃത്രഹൻ, ഹേ വൃത്രഹൻ. അവിടെ എന്തുകൊണ്ടാണ് നത്വം വരാത്തത്? പദാന്തസ്യ നിഷേധിച്ചു. പിന്നെ ഇവിടെ ഇനി ബാക്കി വരുന്ന അജാതികളെല്ലായിടത്തും വൃത്രഹൻ എന്നിരിക്കും. അല്ലോപോ അനഹപ്രകാരം ആകാരം ലോപിക്കും. അപ്പോൾ ഹായും നായും ചേർന്ന് വരും, ഹകാരത്തിന് കുത്തും വരും. ഘാവരം വൃത്രഘ്ന എന്ന് വരും. തൃതീയിലാമ വൃത്രഘ്ന എന്ന് വരുന്നു. വൃത്രഹൻ ഭ്യാം നകാരത്തിന് എന്ത് പറ്റും? ഇവിടെ എന്തുകൊണ്ട് ഹോം തിരഞ്ഞെടുന്ന ഇഷു വരുന്നില്ല? അത് തന്നെ ഭ്യാം തന്നെ. ഹോം തിരഞ്ഞെടുന്ന ഇഷു എന്തുകൊണ്ട് വന്നില്ല? നകാരം ഉണ്ടല്ലോ, നകാരം ലോപിച്ചു പോയി. പ്രത്യേക ലോപയെ പ്രത്യേക ലക്ഷണം മാനിക്കണം. എന്തുകൊണ്ട് ഇവിടെ കുത്തും വരുന്നില്ല? എങ്ങനെയെങ്കിലും ഒന്ന് വരുത്താൻ പറ്റുമെന്ന് നോക്കുക. വന്നിട്ടില്ല എന്ന് പറയുന്നത് ശരി, വരുമോ? എന്തുകൊണ്ടാ വരാത്ത? ഇത്രയും ആലോചിക്കാനുണ്ട്. അതുകൊണ്ടാണോ? അത് ഞാൻ വെറുതെ പറഞ്ഞല്ലേ, നിങ്ങളെ ഒന്ന് കുഴപ്പിക്കാൻ വേണ്ടി. ഉത്തരം വളരെ നിസ്സാരമല്ലേ. എന്തുകൊണ്ടാ വരാത്ത? ആ വരണമെങ്കിൽ ആദ്യം എന്ത് വരണം? അല്ലോപാനപ്രകാരം അകാരം വരണം. ലോപിച്ചാൽ ഹകാരത്തിന്റെ പരത്തിൽ അകാരം വരും, പിന്നെ ആ നകാരം അവിടെ ഇരിക്കണം. ഇവിടെ അല്ലോപാന വന്നില്ല, നകാരം ലോപിച്ചും പോയി. പിന്നെ ഹകാരത്തിന് പരത്തിൽ നകാരമില്ല, പിന്നെ അതിന്റെ പ്രസക്തിയില്ല. ഇപ്പൊ വൃത്രഹ പരത്തിൽ ഭ്യാം വൃത്രഹ ഭ്യാം, ഇവിടെ പിന്നെ വേറെന്ന് ചോദിക്കാം, സുവിജയം എന്തുകൊണ്ട് വന്നില്ല എന്ന് ചോദിക്കാം. പൂർവത്രാസിദ്ധം ഏതിനേതാ സിദ്ധമായി? സുപിച്ച എന്ന് പറയുന്ന സൂത്രം ത്രിപാദിയിലെ സപാദ സപ്താധ്യായിലെ ത്രിപാദിയിലെ സപ്താധ്യായിലെ പിന്നെ ത്രിപാദിയിലെ സൂത്രം അവിടെ പ്രവർത്തിച്ചത്, അത് ലോപിച്ചത്. അത് എളുപ്പത്തിൽ ഇങ്ങനെ മനസ്സിലാക്കിയാൽ മതി. ഇപ്പോ വൃത്രഹൻ ഭ്യാന്നിരിക്കുന്നു, നകാരം ഇരിക്കുന്നിടത്ത് പദസിഞ്ഞുള്ളതുകൊണ്ട് ആദ്യം ഏത് സൂത്രം ഒന്ന് പ്രവർത്തിക്കും? നളവ പ്രാതിപതികാന്തസ്യ. ത്രിപാദിയിലെ ഒരു സൂത്രം പ്രവർത്തിച്ചു കഴിഞ്ഞാൽ പിന്നെ അവിടെ പ്രവർത്തിക്കത്തില്ല, അതിന് പ്രവർത്തിക്കാൻ പറ്റത്തില്ല, പ്രവർത്തിക്കുന്നില്ല ആ സ്ഥലത്ത്. വേറെ എവിടെയെങ്കിലും പ്രവർത്തിക്കാം, ആ സ്ഥലത്ത് ആ വിധിയെ കണക്കിലെടുത്തുകൊണ്ട്. ഒരു വിധി വന്നു കഴിയുമ്പോൾ ആ വിധിയെ പരിഗണിച്ചുകൊണ്ട് പ്രവർത്തിക്കാൻ പറ്റില്ല. ഇവിടെ ആ വിധിയെ പരിഗണിക്കുകയെന്ന് വെച്ചാൽ നകാരം ലോപിച്ചതായി പരിഗണിച്ചുകൊണ്ട് സഭാശബ്ദത്തിന്റെ സൂത്രം പ്രവർത്തിക്കാൻ പറ്റത്തില്ല. വൃത്ര ഹഭ്യാം വൃത്ര ഹഭി വൃത്രഗ്നേ വൃത്ര ഹഭ്യാം വൃത്രഗ്ന വൃത്രഹഭ്യാം വൃത്രഗ്ന വൃത്തഗ്നോ വൃത്തഗ്നാം വൃത്തഹൻ നീന്നിരിക്കുമ്പോ സൂത്രം വരും. ഏതാണ് ഇത്രയും ആലോചിക്കാനുണ്ടോ? നങ്ങിസമ്പുദ്ധ്യു വികല്പമായിട്ട് ലോപിക്കുമ്പോ എന്തുവരും? വൃത്ര ഹൻ എന്നടത്ത് ലോപിക്കാത്ത പക്ഷത്തിൽ വൃത്ര ഹൻ നീന്നിരിക്കുമ്പോ സൂത്രം വരും. ഏകാചിത്രപത്തെ നഹവരത്തില്ലേ വരുമോ? വൃത്രഹണി അത് വരാത്ത വശത്തിൽ വൃത്രഹൻ ഈ നിരിക്കുന്നു അല്ല ഉപനോന്നു പൂർവത്തിൽ ഹോ ഹന്തിരഞ്ഞിണിന്നേഷു കുത്തും വന്നു വൃത്രഗ്നി വൃത്രഗ്നഹോ വൃത്രഹൻ സുവന്നിരിക്കുന്നിടത്ത് എന്തു വന്നു? എന്തുകൊണ്ട് സകാരത്തിന് ഷത്വം വരുന്നില്ല? കവർഗമുണ്ടല്ലോ വൃത്ര ഇല്ല എണ്ണില്ല എണ്ണുഭ്യമില്ല. എങ്ങനെ വൃത്ര ഏക അച്ചായിരിക്കണം ഉത്തരപദത്തിന്? ഏക അകാരം ലോപിച്ചില്ലേ അല്ലോ ഉപാന ഹന്നിൽ നിന്ന് അതങ്ങ് പോയില്ലേ? ഖ് നല്ലേ ഉള്ളൂ പരത്തിലിരിക്കുന്ന അസ്ഥല്ലേ. നഹ എങ്ങനെ ഉത്തരപദം ഏതാണോ പ്രാതിപതികം ഹന്നല്ലേ, മറ്റേ സുപ്പല്ലേ. അത് ഇതുപോലാണ് സുത്തിംഗന്ധം പദം അനുസരിച്ച് നമ്മൾ എന്തുവരും? വൃത്രഗ്നഹ എന്ന് പറയുന്ന ഒറ്റ പദം. സുബന്ധം എന്ന് പറയുമ്പോ എന്തായി? അത് ഒരു പദം. അതായത് ഇവിടെ സംഭവിക്കുന്ന എങ്ങനെയെന്ന് വെച്ച് കഴിഞ്ഞാൽ വൃത്ര എന്ന് പറയുന്ന ഒരു പദം, ഹണ്ണെന്ന് പറയുന്ന വേറൊരു പദം, ഇതിനെ രണ്ടിനെയും കൂടെ സമാസം ചെയ്ത് ഒരു പദമാക്കി. ഇപ്പൊ രണ്ട് പദമല്ല, ഇതിന് സമസ്ത പദം എന്ന് പറയും. അതിൽ നിന്നാണ് സു ഔജസ്യെല്ലാം വരുന്നത്. ഇവിടെ പറയുന്നത് ഒരു സമാസത്തിൽ രണ്ട് പദങ്ങളാണ്, പൂർവ്വപദവും ഉത്തരപദവും. അതിലെ ഉത്തരപദം എന്ന് പറയുന്നത് ഒരച്ച് പാടുള്ളൂ എന്നാണ്. അല്ലെങ്കിൽ ഇത് ഒരു പദമാണ്, സമസ്ത പദമാണെങ്കിൽ ഇത് ഏകപദമാണ് ഒരു പദം. അതിനെയല്ല പറയുന്നത്, ഇതിനൊരു സമാസമായിട്ട് എടുത്തു കഴിഞ്ഞാൽ രണ്ട് പദങ്ങളുണ്ട്. വൃത്ര എന്ന് പറയുന്നതും ഹനം എന്ന് പറയുന്നതും. അതിൽ ഒന്ന് പൂർവ്വതം, ഒന്ന് ഉത്തരപദം. ആ ഉത്തരപദത്തിൽ ഒരച്ച് വേണം. പക്ഷെ ഇവിടുത്തെ അച്ച് ലോപിച്ചു പോയപ്പോൾ ഉത്തരപദത്തിൽ അച്ച് ഇല്ല. ഇപ്പൊ ഏതെന്താണ് നമ്മൾ കൈകാര്യം ചെയ്യുന്നത്? അടുത്തു വരുന്നു മഖവൻ. ഇതൊക്കെ ഓരോ മാതൃക ശബ്ദങ്ങൾ കാണിക്കുകയാണ്. ഇതുപോലെയുള്ള മറ്റ് ശബ്ദങ്ങൾ ഇതൊക്കെ പ്രയോഗിച്ചോണം, അതിനുവേണ്ടി കാണിച്ചെന്നേ ഉള്ളൂ. ഇത്തരം കുറച്ച് മാതൃകകൾ കാണിച്ചു കഴിഞ്ഞാൽ ഉള്ള ഗുണം, ഇതിൽപ്പെടാത്ത പിന്നെ ശബ്ദങ്ങൾ കാണത്തില്ല. എല്ലാ സംസ്കൃത ഭാഷയിലെ ശബ്ദങ്ങളും ഇതിനകത്ത് ഉൾപ്പെട്ടിരിക്കും. പക്ഷെ മഖവൻ എന്ന് പറയുന്ന ഒരു അപൂർവ ശബ്ദമാണ്. അതുപോലെ വേറൊരു ശബ്ദം അങ്ങനെയല്ല, അപൂർവ ശബ്ദമാണ്. സാധാരണ വേദത്തിലാണ് ഉപയോഗിക്കുന്നത്, ലോകത്തിലും ഉപയോഗിക്കാറുണ്ട്. അതുകൊണ്ട് അപൂർവമായി ഉപയോഗിച്ചിട്ടുള്ളതുകൊണ്ട് ഈ ശബ്ദത്തെ ഇവിടെ എടുത്ത് കാണിക്കുകയാണ്. മഖവൻ ഇന്ദ്രൻ. മഖവൻ സൂന്നിരിക്കുന്നു, ഇരിക്കുമ്പോഴാണ് വരുന്നത് മഖവ ബഹുളം. മഖവൻ ശബ്ദസ്യ വാ തൃ ഇത്യ അന്താദേശസ്യ. ഇവിടെ ഈ പുസ്തകത്തിന്റെ വൃത്തികൾ എഴുതുന്നിടത്ത് എല്ലായിടത്തും സ്യാദ് എന്നുള്ള വിട്ടയ്ക്കും. അത് വാസ്തവത്തിൽ വേണ്ടതാണ്. ചെറിയ പദം വേണം, പക്ഷെ അതെല്ലായിടത്തും വിട്ടിട്ടുണ്ട്. അത് ഈ പുസ്തകം ഗീതാപ്രസിന്റെ പുസ്തകത്തിൽ അങ്ങനെ ചെയ്തിരിക്കുന്നു. അത് ശരിയായ ഒരു രീതിയല്ല ക്രിയ. ക്രിയയില്ലെങ്കിലും അവിടെ എന്താണ്, അന്തർഹിതമാണ്. പക്ഷെ ക്രിയ ഉപയോഗിക്കണമെന്നുള്ളതാണ് അതിന്റെ മര്യാദ. മഖമൻ ശബ്ദസ്യ ബഹുളം എന്നുള്ളതിന്റെ അർത്ഥമാണ് വാ എന്ന് കൊടുത്തിരിക്കുന്നു. വാ തൃ തന്ത്യാദേശ വികല്പമായിട്ട് തൃ അന്താദേശമായി വരും. പൂർവ്വത്തിൽ നിന്ന് തൃ വരുന്നുണ്ട്. അർവണസ്ത്രസൗവാനം ഇനി വരുന്ന സൂത്രം. മഖവൻ ശബ്ദത്തിന് തൃ അന്താദേശമായി വരും ബഹുളം. ബഹുളം എന്ന് പറയുന്നതിന്റെ അർത്ഥം പറഞ്ഞിരിക്കുന്നത് വാ. ബഹുളത്തിന്റെ പ്രത്യേക സൂത്രത്തിൽ ബഹളം വന്നു കഴിഞ്ഞാൽ അതിന്റെ അർത്ഥം ഒരു ബഹളമാണെന്നാണ്. എന്നുവെച്ചാൽ എന്ത് സംഭവിക്കാമെന്നാണ്. ബഹൂൻ അർത്ഥാൻ ലാതീതി ബഹുളം. ഒരുപാട് അർത്ഥങ്ങളെ കൊണ്ടുവരും. ഒരുപാട് അർത്ഥം എന്ന് വെച്ചാൽ എന്താണ്, ഒരു സൂത്രം വിധിച്ചു കഴിഞ്ഞാൽ ക്വചിത് പ്രവൃത്തി, ചിലടത്ത് പ്രവർത്തിക്കും. ക്വചിത് അപ്രവൃത്തി, ചിലടത്ത് പ്രവർത്തിക്കത്തില്ല. ക്വചിത് വിഭാഷ, ചിലടത്ത് വികല്പമായി പ്രവർത്തിക്കും. ക്വചിത് അന്യദേവ, ചിലടത്ത് നിത്യമായി പ്രവർത്തിക്കും. പിന്നെ എങ്ങനെ തീരുമാനിക്കും? ചിലടത്ത് പ്രവർത്തിക്കും, ചിലടത്ത് പ്രവർത്തിക്കത്തില്ല. ചിലടത്ത് വികല്പം, ചിലടത്ത് നിത്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെ മനസ്സിലാക്കും? ശിഷ്ടപ്രയോഗാൻ അനുസൃത്യ ലോകേ വിജ്ഞേയം ഏതദ് ബഹുള ഗ്രഹേതു. ബഹുളം എന്ന് ഗ്രഹിച്ചിട്ടുണ്ടെങ്കിൽ ശിഷ്ടപ്രയോഗാനുസൃത്യ, ഈ ശബ്ദങ്ങൾ ശിഷ്ടന്മാരെങ്ങനെ പ്രയോഗിച്ചിരിക്കുന്നു അതനുസരിച്ച് ഏതദ് വിജ്ഞേയം, ഈ വിധിയെ, ബഹുളവിധിയെ മനസ്സിലാക്കണം. ക്വചിത് പ്രവൃത്തി, ക്വചിത് അപ്രവൃത്തി, ക്വചിത് വിഭാഷ, ക്വചിത് അന്യദേവ, ശിഷ്ടപ്രയോഗാനുസൃത്യ ലോകേ വിജ്ഞേയമേതദ് ബഹുള ഗൃഹീതു. ബഹൂനർത്ഥാൻ ലാതി കൊണ്ടുവരുന്നത്, ലാ ആദാനെ ജാതിയല്ല, ലാതി. ബഹൂനർത്ഥാൻ ലാതി ഇതി ബഹുളം. ക്വചിത് പ്രവൃത്തി, ക്വചിത് അപ്രവൃത്തി, ക്വചിത് വിഭാഷ, ക്വചിത് അന്യദേവ. ശിഷ്ടപ്രയോഗാൻ അനുസൃത്യ ലോകേ, അനുസൃത്യ ലോകേ വിജ്ഞേയമേതത് ബഹുളഗ്രഹീതു. ബഹുളഗ്രഹീതു ബഹുളഗ്രഹേ തു ഇത് തന്നെ വേറെ തരത്തിൽ പറയും. വിധേർ വിധാനം ബഹുധ സമീക്ഷ ചതുർവിധം ബാഹുളകം വദന്തി. അങ്ങനെയും പറയും. വിശിഷ്ടപ്രയോഗാനുസൃത്യ ലോകേ വിജ്ഞേയമേത ബഹുളഗ്രഹേതു എന്നുള്ളതിന് പകരം വിധേർ വിധാനം ബഹുധ സമീക്ഷ ചതുർവിധം ബാഹുളകം വദന്തി. വിധേർ വിധാനം ബഹുധ സമീക്ഷ ചതുർവിധം ബാഹുളകം വദന്തി. അങ്ങനെയും പറയാറുണ്ട്. ബാഹുളം എന്ന് വെച്ചാ ബഹുളവിധി, ബാഹുളകം. ബഹുളം എന്നുള്ള ആ പ്രയോഗം അത് നാല് തരത്തിൽ സംഭവിക്കും. എന്താണ്? പ്രവൃത്തി, അപ്രവൃത്തി, വികല്പം, നിത്യം. എന്നുവെച്ചാൽ അതിൽ കൂടുതൽ ഇനിയൊന്നും സംഭവിക്കാനില്ല. പണിനി എല്ലാ നിയമവും ഉണ്ടാക്കി വെക്കും. അവസാനം എല്ലാ നിയമത്തെയും എങ്ങനെ? അതെ, എല്ലാം വളരെ സൂക്ഷ്മമായ വിധികളുണ്ടാക്കും. എന്നിട്ട് ആ നിയമങ്ങളെല്ലാം തെറ്റിക്കുകയും ചെയ്യും. അതുപോലെ ഒരു തെറ്റുപിടിയും തെറ്റിച്ചിട്ടുണ്ട് ഈ സൂത്രത്തിൽ തന്നെ. മഖവാ ബഹുളം, അവിടെ വൃത്തിയിൽ എന്താ എഴുതിയിരിക്കുന്നത്? മഖവൻ ശബ്ദസ്യ. അപ്പൊ മഖവനാണ് എന്ത് വിധിക്കുന്നത്? തൃ. അപ്പൊ സൂത്രത്തിൽ മഖവ എന്നുള്ളത് തന്നെ പകരം എന്തായിരിക്കണം? ആ ഷഷ്ടി വേണം. ഷഷ്ടി പറയേണ്ട സ്ഥാനത്ത് പാണി എന്താ ഉപയോഗിച്ചത്? മഖവാ. മഖവ ശബ്ദത്തിന്റെ ഷഷ്ടിയുടെ സ്ഥാനത്ത് മഖവ എന്ന് ഉപയോഗിച്ചു. അപ്പോ ഷഷ്ടി സ്ഥാനയോഗ മഖവൻ ശബ്ദത്തിന് തൃ വിധിക്കണമെന്നുണ്ടെങ്കിൽ മഖവന്റെ ഷഷ്ടി വേണം പ്രയോഗിക്കേണ്ടത്. ഷഷ്ടി പ്രയോഗിക്കേണ്ടതിന് പകരം എന്തിനാ പാണിനി ഇങ്ങനെ ചെയ്തത്? മഖവ എന്ത് സമാനം പറയും? പ്രഭു സ്വാതന്ത്ര്യമാപന്ന യതിച്ചതി കരോതി തത്. ഒരു വേറെ സമാധാനമൊന്നും പറയാനില്ല. പിന്നെ അതിനുവേണ്ടി പറയും എന്താണ്? ഛന്ദോവത് സൂത്രാണി ഭവന്തി. സൂത്രങ്ങളെല്ലാം വേദം പോലെയാണ്, അതിൽ നിയമങ്ങളൊന്നും ബാധകമല്ല. തോന്നിയതുപോലെ എഴുതും. നിങ്ങൾക്ക് സൗകര്യം ഉണ്ടെങ്കിൽ സ്വീകരിച്ചാൽ മതി. പക്ഷെ ഇവിടെ ഷഷ്ടി പ്രയോഗിക്കേണ്ട സ്ഥാനത്ത് ആ ഷഷ്ടിയുടെ വിവക്ഷയിൽ എന്ത് പ്രയോഗിച്ചു? പ്രഥമ. എന്നാൽ പിന്നെ അത്രയും വിവക്ഷിക്കാൻ പോകുന്ന എന്തിനു ഷഷ്ടി എന്ന് പറഞ്ഞാൽ പോരെ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പിന്നെ വേറൊരു വ്യസനം. ഇത്രയൊക്കെ എഴുതുന്ന ആളിന് പാണിനിക്ക് അറിയത്തില്ല ഇവിടെ ഷഷ്ടി പ്രയോഗിക്കണമെന്ന്. അവര് അത്രയും വിവരമില്ലാത്ത ആളല്ലല്ലോ പാണിനി. അങ്ങനെ അറിഞ്ഞുകൊണ്ട് അങ്ങനെ പ്രയോഗിക്കേണ്ട സ്ഥാനത്ത് എന്തിന് മഖവാന്ന് പ്രയോഗിച്ചു? പൂർവാചാര്യന്മാരിങ്ങനെ ഒരു സൂത്രം ഉണ്ടാക്കി വെച്ചു എന്ന് പറഞ്ഞ പൂർവാചാര്യന്മാരിൽ ആരെങ്കിലും എന്തെങ്കിലും അറിവില്ലാതെ ചെയ്താൽ പാണിനി തിരുത്തുന്നയാളാണ്. അലയലോപകശാകല്യസി അവരൊക്കെ പേര് പറഞ്ഞു തന്നെ പറയുന്നു. അവരുടെ അവരങ്ങനെയാണ്, പക്ഷെ ഇങ്ങനെയുണ്ടെന്ന് പറയുന്ന ആളല്ലേ. അപ്പൊ വ്യാഖ്യാതാക്കളൊന്നും നോക്കിയിട്ട് ഒരു പിടിയും കിട്ടാത്തതുകൊണ്ടാണ് അവർ പറയുന്നത് സൂത്രങ്ങൾ ഛന്ദസ് പോലെയാണ്. പിന്നെ വേറൊന്ന് വരാൻ സാധ്യതയുണ്ട്. അതായത് ഈ സൂത്രങ്ങളെല്ലാം പാണിനിയുടെ കാലഘട്ടത്തിൽ നേരെ തന്നെയായിരുന്നു. പിന്നെ കാലക്രമേണ ഇത് പണ്ടെന്താണ് ചൊല്ലി എഴുതിയൊക്കെയാണ് വരുന്നത്. ഒരു തലമുറ എല്ലാം കഴിയുമ്പോൾ സൂത്രങ്ങളൊക്കെ മാറിപ്പോകും. എഴുതുന്നതാണെങ്കിൽ പണ്ട് എഴുത്തുകാരെന്ന് പറയുന്ന ഇന്നത്തെ ടൈപ്പിസ്റ്റുകളെ പോലെയാണ്. അവർക്കതിനെക്കുറിച്ച് ഒരു ബോധം കാണത്തില്ല. അവരുടെ ജോലി അത് ടൈപ്പ് ചെയ്ത് വയ്ക്കുക. അങ്ങനെ എഴുതി വെച്ചവര് തെറ്റിച്ചെഴുതിയിരിക്കും. അങ്ങനെ തെറ്റിച്ചെഴുതി വന്നത് പിന്നെ വ്യാഖ്യാതാക്കളുടെ കാലം വന്നപ്പോൾ നോക്കിയപ്പോൾ ഇങ്ങനെയാണ് പാഠം. അപ്പോൾ അവർക്ക് അത് തിരുത്തുന്നതിനുള്ള ധൈര്യം വന്നില്ല. കാരണം പൂർവാചാര്യന്മാർ എന്ന് പറഞ്ഞാണല്ലോ ഇത് പ്രചരിക്കുന്നത്. പണ്ട് നമ്മുടെ ആചാര്യൻ എഴുതി വെച്ചതാണ്. എന്തെങ്കിലും കാണും ഇപ്പം നമുക്ക് മനസ്സിലായെങ്കിൽ ഭാവിയിൽ ആരെങ്കിലും വന്ന് കണ്ടുപിടിച്ചാലോ. എന്തായാലും പാഠം ഇങ്ങനെയാണെങ്കിൽ തിരുത്തുന്നില്ല. അതാണ് മലയാളത്തിൽ ഈച്ച അടിച്ചാൻ കോപ്പി എന്ന് പറയും. കേട്ടിട്ടുണ്ടോ ഈച്ച കോപ്പി? അപ്പൊ അതുപോലെ പ്രാചീന ആചാര്യന്മാർ എഴുതിയതാണ് നമുക്ക് തിരുത്താനുള്ള അവകാശമില്ല എന്നുള്ള രീതിയിൽ പിന്നീട് വ്യാഖ്യാതാക്കൾ കാണുമ്പോഴും അങ്ങനെ തന്നെ വെച്ച് മുമ്പോട്ട് പോകും. കൂടുതലും അതിനുള്ള സാധ്യതയാണ്. അല്ല ഇത്രയും നിസാര കാര്യങ്ങൾ അറിയാത്തവരാണ് ഈ വ്യാകരണ സൂത്രം അങ്ങനെ എഴുതാൻ പറ്റും. പ്രാഥമികമായ നിയമങ്ങൾ തെറ്റിച്ചിട്ടുണ്ടെങ്കിൽ അത് ലിപികന്മാർ പകർത്തി എഴുതിയപ്പോൾ വന്ന തെറ്റുകളാണ്. പക്ഷെ സമ്പ്രദായത്തിന്റെ പേരിൽ തിരുത്താതെ വച്ചിരിക്കുന്നതാണ് എന്ന് ഊഹിക്കുന്നതാണ് കൂടുതൽ ന്യായം. അല്ല വേറൊന്നും സമാധാനമില്ല. പിന്നെ ചിലയിടത്ത് അങ്ങനെയൊക്കെ വരുന്നിടത്ത് അത് വെച്ചുകൊണ്ട് അവരോരോ പരിഭാഷകളെ കണ്ടുപിടിക്കും. ഇതിന്നതിന് ഞാപകമാണ്, അതിന്നതിന് ഞാപകമാണ്. ഇപ്പൊ വളഞ്ഞു തിരിഞ്ഞൊക്കെ പോകും. പക്ഷെ ഇത്തരം സ്ഥലങ്ങളിലൊന്നും അതുമില്ല. ഇപ്പൊ ഒരു തെറ്റു പറ്റിയതാണ് തിരുത്താൻ പിൽക്കാലത്ത് വന്നൊരു സമ്പ്രദായത്തിന്റെ പേരിൽ ധൈര്യപ്പെടാത്തതുകൊണ്ട് അത് ഇന്നും തുടരും. വേറെ ഇതിനും ഒരു പണിനിക്ക് അറിവില്ലാത്തതുകൊണ്ടെന്ന് പറയാൻ പറ്റില്ല. പിൽക്കാലത്ത് വന്നവർക്ക് ധൈര്യമില്ലാത്തതുകൊണ്ടാണ് എന്ന് പറയാനേ പറ്റും. പിന്നെ ഇവിടെ ബഹുളം എന്ന് ഗ്രഹിക്കുന്നതുകൊണ്ട് പ്രയോജനമുണ്ട്, അതിനി വരും. ഇവിടെ എന്താണ് തൃ അന്താദേശ തൃ അന്താദേശം വരുന്നത്. ഇപ്പൊ മഹഭവത്ത് ഇവിടെ ഷഷ്ടിയായിട്ട് കണക്കാക്കുക. അതിനെ പറയും ഷഷ്ടിയുടെ അർത്ഥത്തിൽ പ്രഥമ പ്രയോഗിച്ചായിട്ട് നമ്മൾ തൽക്കാലം നമ്മുടെ സമാധാനത്തിന് സ്വീകരിക്കുക. ഇപ്പൊ മഹവത്ത് ശബ്ദ മഖവൻ ശബ്ദത്തിന് തൃ വിധിച്ചു കഴിഞ്ഞാൽ ഋകാരം ഇത്താണ് ലോപിച്ചു പോവും, ത് വരും, ശേഷിക്കുന്ന ത്. അത് അന്ത്യത്തിൽ വരും, അതേ സർവാദേശമായിട്ട് വരും എന്നുള്ള പ്രശ്നം വരും. എന്തുകൊണ്ട്? അനേകമല്ലായതുകൊണ്ട്. അപ്പോഴാണ് പരിഭാഷ പറയുന്നത്. എന്താണ് മുമ്പ് പഠിച്ചിട്ടില്ല? ന അനുബന്ധകൃതം അനേകാൽത്വം. അനുബന്ധകൃതമായി അനേകാൽത്വം വരത്തില്ല. അനുബന്ധം എന്ന് പറഞ്ഞാൽ എന്താണ്? അനുബന്ധത്തിന് എന്താ മുമ്പ് പഠിച്ചത്? ഇത് കേട്ടില്ല. ഇസഞ്ഞ രോഗി എന്നാണ് ഞാൻ കേൾക്കുന്നത്. യോഗ്യത്വം അത് തെളിച്ച് പറയണ്ടേ? ഇസഞ്ഞ യോഗ്യത്വം അല്ലെങ്കിൽ ഇസഞ്ഞ വിഷയത്വം ആണ് അനുബന്ധത്വം. അപ്പോൾ ആ അനുബന്ധം കൊണ്ട് ഒന്നിനെ അനേകാലായി സ്വീകരിക്കാൻ പാടില്ല. അനുബന്ധത്തെ വിട്ടിട്ടേ നോക്കാവൂ അത് അനേകാലാണോ. അപ്പൊ ഇവിടെ അനുബന്ധത്തെ വിട്ടു കഴിഞ്ഞാൽ കാരണം അത് ഇസഞ്ഞം ലോപിച്ചു പോകുന്നതാണ്, ബാക്കിയിരിക്കുന്ന അനേകാലാവും. അപ്പൊ അനേകാശി സർവസ്യ വരത്തില്ല. പിന്നെ എങ്ങനെ വരും? ഹലോ ഉദ്ദേശപ്രകാരം അന്താദേശമായിട്ട് വരും. അപ്പൊ എന്തുവരും? മഖവൻ സൂന്നുള്ള എന്തായി മാറും? മഖവത്ത് സൂന്ന് വരുമ്പോഴാണ് അടുത്ത സൂത്രം വരുന്നത്. ഉഗിതജാം സർവനാമസ്ഥാനെ അധാതോഹു അധാതോഹു ഉഗിതോ നലോപിനോ അഞ്ചദേശ്ച നമസ്യാദ് സർവനാമസ്ഥാനെ പരേ. അഥാതോ ഉക്കിത്തോ. ഉക്കിത്തെന്ന് പറഞ്ഞാൽ എന്താണ്? ഉക്ക് ഇത്ത് യസ്യ. ഉക്കെന്ന് പറയുന്നത് ഏതൊക്കെയാണ്? ഈ മൂന്നെണ്ണവും ഇത്തായി വരുന്നതേതോ അത്. ഇവിടെ ഏതാണ്? തൃ. അതിൽ ഉക്കിത്താണ്, ഉക്കിലേറുകാരെ വിത്താണ്. ഉക്കിത്തതിന് ഒരു വിശേഷണം കൊടുക്കുകയാണ്, ആ ധാതുഹോ, അത് ധാതുവാകാൻ പാടില്ല. ഉക്ക് ഇത്തായിരിക്കുന്ന ശബ്ദം എന്നാൽ ധാതുവാകാൻ പാടില്ല. ഇവിടെ തൃ എന്ന് പറയുന്ന ധാതുവാണോ? അല്ല, ധാതുപാഠത്തിലുള്ളതല്ല, ഇതൊരു ആദേശമാണ്. അപ്പൊ അത് ശരിയായി, ആ ധാതുഹോ ഉക്കിത്തോ, ധാതു ആയിരിക്കാൻ പാടില്ല, ഉക്കിത്തായിരിക്കണം. ഇവിടെ ഏതാണ്? തൃ. അല്ല, ഉക്കിത്ത് ഏതാണ്? ഋ. പോയി. പിന്നെ നലോപിനോ അഞ്ചതേശ്ച, ഒരു അഞ്ചു ഗതി പൂജനയൂഹോ എന്ന് പറഞ്ഞൊരു ധാതു ഉണ്ട്. ഇനി പഠിക്കും, ഇവിടെ തന്നെ വരും അടുത്ത് തന്നെ. അത് നഗാര ലോപിക്കുന്നതുകൊണ്ട്, നഗാര ലോപിക്കാത്തതുകൊണ്ട്. നാഞ്ചേഹെ പൂജായാം, ഒരു സൂത്രം നമ്മൾ ഉടനെ പഠിക്കും. നഗാര ലോപിക്കുന്നതും നഗാര ലോപിക്കാത്തതുമായ അഞ്ച് ധാതുവുണ്ട്. അതിൽ ഈ സൂത്രത്തിൽ എടുക്കേണ്ടത് നഗാര ലോപിക്കുന്നതായ അഞ്ചു ധാതു. അതിനും നുമ്മസ്യാദ്, നുമ്മ വരുന്നു. ഏതിനൊക്കെയാണ്? ധാതു അല്ലാത്ത ഉഗ്യത്തിനും നകാരം ലോപിക്കുന്ന അഞ്ച് ധാതുവിനും. ഈ നകാരം ലോപിക്കുന്ന അഞ്ച് ധാതുവിന്റെ ഉദാഹരണം ഇനി വരും. നമുക്കിപ്പോ ഇവിടെ ആവശ്യമുള്ള ഏതാണ്? അധാതുവായ ഉഗ്യത്ത്, അതാണ് തൃത്ത്. ഇതിനും നുമ്മ വരുന്നു. എപ്പോ? സർവനാമസ്ഥാനേ പരേ, സർവനാമസ്ഥാനം പരമിരിക്കുമ്പോ. അപ്പൊ ഇവിടെ മഖവത്ത് എന്നിരിക്കുകയാണ്, മഖവത്ത്. ഇവിടെ ഇപ്പോ ആ ധാതുവായ ഉഗിത്തുണ്ട്, ഉണ്ടല്ലോ. ഉള്ളതുകൊണ്ട് എന്തോരും നുമ്മ വരുന്നു. മിതജോ അന്ത്യാത്തര പ്രകാരം വരുമ്പോ എന്തായി? മഖവ ന സുവാണോ? മാഖാവാനത്ത് സു എന്ന് വന്നു. മാഖാവാന ത് സു, കാരണം മഖവത്തന്നായിരിക്കുന്നു, അതിനാണ് നമ്മ വിളിച്ചത്. മിതജോ അന്ത്യാത് പ്രകാരം വരുമ്പോൾ മകാരത്തിന്റെ പരത്തിൽ വന്ന് മഖവാന് ത് സു എന്നിരിക്കുന്നിടത്ത് സു ലോപിക്കുന്ന സൂത്രപ്രകാരം മഖവാന് ത് എന്ന് പറയുന്നിടത്ത് തകാരം ലോപിക്കുന്ന സൂത്രപ്രകാരം സംയോഗാന്ത മഖവാന് എന്നുള്ളടത്ത് ഉപധാതുദീർഘം വരുന്ന സൂത്രപ്രകാരം മഖവൻ എന്നുള്ളതിനെ നകാരം ലോപിക്കുന്നു. എങ്ങനെ? മഖവാന് രൂപമായി. മഖവാ ആയോ? മഖവാത്ത് സു എന്നിരുന്നു, മഖവാനത്ത് സു വന്നു, മഖവാനത്ത് വന്നു, മഖവാനല്ല തു പോയി, മഖവ ആ മഖവാന് നകാരം ലഭിച്ചു. മഖവാ ശരിയാണ്. ഇവിടെ ഒരു പ്രശ്നമുണ്ട്. മഖവനത്ത് എന്നിരിക്കുന്നിടത്ത് സംയോഗാന്ത ലോപം വന്നത് സർവനാമസ്ഥാന രാസംബുദ്ധം എന്ന് പറയുന്നതിന് അസിദ്ധമാകും. ആകുമല്ലേ? നോക്കണം. അസിദ്ധമാകുമോ? സംയോഗാന്തസ്യ ലോപ അസിദ്ധമായി. ഏതിന്? സർവനാമസ്ഥാനേജ അസംബുദ്ധ. അതായത് സർവനാമസ്ഥാനേജ സംയോഗാന്ത ലോപം വന്നെന്തായാലും തീ ലോപിച്ചു. ത്രിപാദിയിലെ സൂത്രം ലോപിച്ചു കഴിഞ്ഞാൽ അവിടെ മഖവൻ എന്ന് പറയുന്നതിൽ നകാരം അവസാനത്തിൽ വന്നാൽ ഏത് വരത്തുള്ളൂ? സർവനാമസ്ഥാന ജാസംബുദ്ധു വരണമെങ്കിൽ എന്ത് വേണം? നകാരം അവസാനത്തിൽ വരണം. എന്താ പറയുന്നത്? നാന്തസ്യ ഉദയാദ, നാന്തത്തിന്റെ ഉദയ്ക്കാതീർഘം വരുന്നു. നകാരം അന്ത്യത്തിൽ വരണമെങ്കിൽ തകാരം ലോപിച്ച് സിദ്ധമാകണം. സർവനാമസ്ഥാന ജാസംബുദ്ധുവിന് സിദ്ധമാകൂ? ഉറപ്പാണോ? ഒന്നുകൂടെ ആലോചിച്ച് നോക്കി. മഖവനന്നിരിക്കുന്നു, തകാരം ഇരുന്നു. സർവനാമസ്ഥാനജ അസംബുദ്ധ പ്രകാരം ഉപതയ്ക്ക് ദീർഘം വരണമെന്നുണ്ടെങ്കിൽ നകാരാവസാനത്തിലായിരിക്കും. നകാരാവസാനത്തിലാവണമെങ്കിൽ സംയോഗാന്തലോപം വന്ന് തകാരം ലോപിക്കണം. സംയോഗാന്തലോപം വന്ന് തകാരം ലോപിച്ച് കഴിഞ്ഞു, ഇനി ഉപതാദീർഘം വരണമെങ്കിൽ നകാരം അവസാനത്തിൽ വരണം. പക്ഷേ ആ സംയോഗാന്തലോപം സർവനാമസ്ഥാനജ അസംബുദ്ധയ്ക്ക് സിദ്ധമാകണം. അസിദ്ധമാകോ ഇല്ലേ എന്നാണ് ചോദ്യം. ഇവിടെ എന്തായാലും ദീർഘം വന്നിരിക്കുന്നു, അസിദ്ധമായോ ഇല്ലേ എന്നാണ് ചോദ്യം. സംയോഗാന്തലോപം സിദ്ധമാണെങ്കിൽ അവിടെ തകാരമില്ല, നകാരം അവസാനത്തിലായി, ഉപതയ്ക്ക് ദീർഘം വരും. സിദ്ധമാണോ എന്നൊരു സംശയം വരാത്ത കാരണം സംയോഗാന്തലോപം ത്രിപാദിയിലെ സൂത്രം. സർവനാമസ്ഥാനേജ അസംബുദ്ധം എന്ന് പറയുന്നത് സപാദ സപ്താധ്യായിയിലെ സൂത്രം. സപാദ സപ്താധ്യായിയിലെ സൂത്രത്തിന് ത്രിപാദത്തിലെ സൂത്രം അസിദ്ധമാകണം എന്ന് പറഞ്ഞാൽ സംയോഗാന്തലോപ പ്രവർത്തിച്ച് കഴിഞ്ഞാൽ പിന്നെ സർവനാമസ്ഥാനേജ അസംബുദ്ധ പ്രകാര ഉപതയ്ക്ക് ദീർഘം വരാൻ പാടില്ല. ശരിയാണോ? ആ നോക്കുക, സുഖവിധിയാണോ സർവവിധിയാണോ സജ്ഞാവിധിയാണോ കൃതി തദ്വിധിയാണോ അതൊന്നും പ്രശ്നമേ അല്ല. ഇത് അതൊന്നും അല്ല, ഉപദാദീർഘമാണ്. ആണോ? ഇത്രയും പറഞ്ഞാൽ മതി. അസിദ്ധമാണോ അല്ലേ അത് പറഞ്ഞാൽ മതി. ഉറപ്പാണല്ലോ അസിദ്ധമാണെന്നുള്ള കാര്യം, ഉറപ്പാണോ? അത് മാത്രമേ എനിക്ക് അറിയേണ്ട കാര്യമാണ്. അത് വേറെ കാര്യം. ഇവിടെ എനിക്കറിയേണ്ട ഇതാണ് രൂപം എങ്ങനെ വന്നു എന്നുള്ളത്. ഇത് അസിദ്ധമാണോ അല്ലയോ അതാ എനിക്കറിയേണ്ടത്. നിങ്ങളുടെ അഭിപ്രായം എങ്ങനെയാണെന്നുള്ളത്, അസിദ്ധമാണോ? അതിൽ ഉറപ്പിച്ച് ഒരു മറുപടി കിട്ടണം. ഇത് അസിദ്ധമാണോ അല്ലയോ? എന്താ പേടി? പണിയുടെ നിയമങ്ങളെല്ലാം നിങ്ങൾ പഠിച്ചിരിക്കുകയില്ലേ? ധൈര്യമായിട്ട് പറയാം. ആണല്ലോ പൂർവ്വത്തെ അസിദ്ധം അനുസരിച്ച് ഉറപ്പാണല്ലേ? അങ്ങനെ പറയണം. നിയമം പഠിച്ചാൽ പിന്നെ നിയമം പാലിക്കണ്ടേ? അസിദ്ധമാണ്. പക്ഷേ ഇവിടെ അസിദ്ധമല്ല. എന്തുകൊണ്ട്? ദീർഘം വന്നു. അസിദ്ധമാണെങ്കിൽ ദീർഘം വരുമോ? പക്ഷെ ഇവിടെ അസിദ്ധമല്ല. എന്തുകൊണ്ട് അസിദ്ധമില്ല? അതിനാണ് മഖവ ബഹുളം എന്നിടത്ത് ബഹുളം എന്ന് പറഞ്ഞത്. ബഹുളം പറഞ്ഞാൽ പറഞ്ഞല്ലോ എന്ത് സംഭവിക്കാം. ഇവിടെ ഇതാ സംഭവിച്ചു, ബഹുളം എന്ന് പറഞ്ഞോണ്ട്. മഖവ ബഹുളം എന്നിടത്ത് ബഹുളം എന്ന് പറഞ്ഞിരിക്കുന്നതുകൊണ്ട് എന്തുവരുന്നു? അസിദ്ധമല്ല, ദീർഘം വന്നു, നകാരം ലഭിച്ചു. എങ്ങനെ വന്നു? മഖവാൻ വന്നു. ഇനി മഖവാൻ തീർന്നിരിക്കുന്നിടത്ത് നലവ് പ്രാതിപന്ധ്യ പ്രകാരം നകാരം ലോപിക്കണം. അവിടെ ലോപിച്ചിട്ടുണ്ടോ? എന്തുകൊണ്ട്? അതുകൊണ്ടാണോ? ഇനി നോക്കുക, സംയോഗാന്തലോപയും നലോപ പ്രാതിപതികാന്തസ്യയും തമ്മിൽ നോക്കുക അസിദ്ധമാണോ? സംയോഗാന്തസ്യലോപയും നലോപ പ്രാതിപതികാന്തസ്യയും. സംയോഗാന്തസ്യലോപ പ്രവർത്തിച്ചാൽ നലോപ പ്രാതിപതികാന്തയ്ക്ക് പ്രവർത്തിക്കാൻ പറ്റുമെന്ന് നോക്കണം. പറ്റില്ല. എന്തുകൊണ്ട്? രണ്ടും ത്രിപാദിയിലെ സൂത്രമാണ്. പക്ഷേ സംയോഗാന്തസ്യലോപ പരവും പൂർവമാണ്. അപ്പോൾ പരം പ്രവർത്തിച്ചാൽ പൂർവത്തിന് പ്രവർത്തിക്കാൻ പറ്റില്ല. മഖവാൻ അങ്ങനെ വരുന്നു. മഖവാൻ എന്ന് വരുന്നു. നലോപപ്രാതിമാന്തസ്യ വരുന്നില്ല. സാധാരണഗതിയിൽ സുലോപിച്ച് സമീപാന്തരവും വന്ന് നകാരവും ലോപിക്കണമെന്ന് നമ്മൾ പറയും, പക്ഷെ പറഞ്ഞാൽ ശരിയല്ല. സമീപാന്തസ്യലോക നലോപപ്രാതിപതിയാന്തസ്യക്ക് അസിദ്ധമായതുകൊണ്ട് അല്ല. ഇനി എവിടെയെങ്കിലും മഖവാന്നൊരു രൂപം ഉണ്ടെന്നിരിക്കട്ടെ, മഖവാന്നൊരു രൂപം ഉണ്ടെങ്കിൽ മഹാബഹളം വേണ്ടി വന്നാൽ നഗരം ലോപിക്കുകയും ചെയ്യാം. പക്ഷെ മഖവാന്ന് പറയുന്ന ലോകത്തിൽ അങ്ങനെ ഉപയോഗിക്കാറേ ഇല്ല, അപൂർവമായിട്ടേ ഉള്ളൂ. വേദത്തിൽ ഉപയോഗിച്ചിട്ടുള്ളിടത്ത് എവിടെയെങ്കിലും മഖവാന്നുണ്ടെങ്കിൽ അത് ശരിയാണ്. എന്തുകൊണ്ട് മഖവാ ബഹളം മഖവാനെന്ന് അങ്ങനെ എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ, വേദത്തിൽ എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ ശരിയെന്ന് പറഞ്ഞേ ഉള്ളൂ. തൽക്കാലം ഒന്നേ ഉള്ളൂ, ഇവിടെ ഒന്നേ കൊടുത്തിട്ടുള്ളൂ. ബഹളം ഗ്രഹിച്ചിരിക്കുന്നത് കൊണ്ട് എങ്ങനെ വേണോ ശ്രദ്ധിക്കാം.